ഹനഹിംസാഗത്യോ ഹനധാതു ധാരാളം പ്രയോഗത്തിലുള്ളതാണ്. ഹിംസാർത്ഥവും ഗത്യർത്ഥവും ഹിംസാർത്ഥത്തിലാണ് മുഖ്യമായ പ്രയോഗം. ഹന, തെപ്പ്, ശപ്പ്, അടുത്ത് അതിപ്രവർത്തിപ്പ് ശപ, ലുക്ക്, ഹന, തീ, അടുത്ത് ഹനത്തി, അടുത്ത് നശ്ചാവദാന്ത സിദ്ധലി, അനുസ്വാരം, പിന്നെ അനുസ്വാര സി പരസവർണ, എന്തു വരുന്നു, നകാരം, ഹന്തി, രൂപമാറ്റമൊന്നും വരുന്നില്ല. ആ സൂത്രം കൂടെ പ്രവർത്തിക്കുന്നു. ഹന, തസ്, ശപ്പ്, അതിപ്രവൃത്തി ശപ്പ, ലുക്ക്, ഹന, തസ്, അനദാത്വോപദേശം അനതി തനോത്യാദീനാം അനനാസിക ലോപോ ജലിഗിങ്തി. അനുനാസികാന്താനാം യേഷാം മനദേശ ലോപകസ്യ ജലാദു കിതിങ്ങിതി പരേ. യമി രമി നാമേ ഗമി ഹനി മന്യതയോ അനുദാത്തോപദേശാഃ. തനു ക്ഷേണു ക്ഷീണോ ഋണോ തൃണോ ഗൃണോ വനോ മനോ തനോത്യാദേഹ. അനദാത്വോപദേശ വനതി തനോത്യാദീനാം അന്നാസികലോകോ ജലകുണ്ടി. അനദാത്വ ഉപദേശങ്ങളും തനോത്യാദികളും രണ്ട് ഗ്രൂപ്പാണ്. അനദാത്വോപദേശാനാം തനോത്വാദീനാം അനുനാസികാനാം, പക്ഷെ അവിടെ അനുനാസിക വിഭക്തി കിലക്കുവന്നിരിക്കുകയാണ്. സൗത്രത്വാത് അത് വിശേഷണമാകും. ഏതിൻ്റെ അനദാത്ത ഉപദേശാനാം തനോത്യാദീനാം എന്നുള്ളതിൻ്റെ വിശേഷണമായി അനുനാസി ഏന വിധി സ്വതന്ത്രസ്യ വരും. അപ്പോൾ പറയുന്നു അനുനാസിക അന്താനാം, അനുനാസിക അന്തങ്ങൾ ഏതൊക്കെ? അനദാത്വ ഉപദേശങ്ങളും തനോത്യാദികളും. ആദ്യം വരുന്നത് അനുനാസിക അന്തങ്ങളായ അനദാത്വ ഉപദേശങ്ങൾ. അനദാത്വ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അനദാത്വ ഉപദേശ വനതി അതുമായിട്ട് ബന്ധമില്ല, അത് സ്വതന്ത്രം. അനുനാസിക അന്താനാം അനുദാത്വോപദേശമാണ്. അനുദാത്വോപദേശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് അനുദാത്വോപദേശങ്ങൾ? ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് അനുദാത്തോപദേശം? ധാതവ അത്രയധികം ശതം എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ എല്ലാ ധാതുക്കളും അനുദാത്ത ഉപദേശങ്ങൾ. ഹലന്തങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് അനുനാസിക അന്തങ്ങളെ എടുക്കണം, എല്ലാം വേണ്ട. അവിടെ പറഞ്ഞ ആ ധാതുക്കളിൽ നിന്ന് അനുനാസിക അന്തങ്ങളെ ഏതൊക്കെയാണ്? യമ, നമ, യമ, രമ, നാലെണ്ണം, പിന്നെ മന്യഹനു, മനഹനു, രണ്ട്, ആറെണ്ണം. അപ്പൊ അനുനാസിക അന്തങ്ങളായ അനുദാത്ത ഉപദേശങ്ങൾ എന്ന് പറയുന്ന ആറ് ധാതുക്കൾ. പിന്നെ തനോത്യാദികൾക്കും വിശേഷണമാണ് അനുദാത്ത ഉപദേശം, അനുനാസികാന്തം. അനുനാസിക അന്തങ്ങളായ തനോത്യാദികൾ തനുവിസ്താരെന്ന് തുടങ്ങുന്ന ധാതുക്കളാണ് തനോത്യാദികൾ. ഇനി വരും, അവിടെ അതിൻ്റെ ആവശ്യമുള്ള, ഇവിടെ ആവശ്യം. തനാദിക്കലും വ്യവും വരും, തനോതി രൂപസിദ്ധി. അത് മറ്റൊരു ഗണമാണ്, ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അനുനാസിക അന്തങ്ങളായ തനോത്യാദികൾ, പിന്നെ ഇതിൽ രണ്ടിലും പെടാത്ത ഒന്നാണ് വനതി. ഭൂവാദിയിൽ വരുന്നതാണ് വനതി. ഇവിടെ പറയുന്നത് അനുനാസികാന്തം എന്ന് പറയുന്ന രണ്ടിൻ്റെയും വിശേഷണമാണ് അനുനാസികാന്തങ്ങളായ അനുദാത്ത ഉപദേശങ്ങൾ, പിന്നെ അനുനാസികാന്തങ്ങളായ തനോത്യാദികൾ, പിന്നെ വനതി. ഇതിൻ്റെ എല്ലാം അനുനാസികത്തിന് ലോകം വരും. അനുനാസികാന്തങ്ങളെന്ന് പറയുമ്പോൾ എല്ലാത്തിനും അനുനാസികം കാണുമല്ലോ. അനുനാസിക സജ്ഞ ഇരിക്കുന്ന സൂത്രം ഏതാണ്? ഉപനാസികാവചനമാണ്. അപ്പോൾ അനുനാസിക അന്തങ്ങളായ അനുദാത്ത ഉപദേശങ്ങൾ നമ്മളിവിടെ ഇപ്പം നോക്കിയാൽ മതി. തനോത്യാദികളുടെ ആവശ്യം ഇവിടെ ഇല്ല, അതിന് വരാൻ പോകുന്നതാണ്. മനതേശ അത് ഭൂവാദിപ്പെട്ടാണ്, അത് നോക്കേണ്ട കാര്യമുണ്ട്. നമുക്കിപ്പോൾ ബാക്കി ആവശ്യമായി വരുന്നത് ഏതൊക്കെയാണ്? യമി, രമി, നമി, ഗമി, ഹനി, മനധ, ഇത്രയും ധാതുക്കൾ. അതാണ് ഇവിടെ ഇപ്പോൾ ആവശ്യം വരുന്നത്. ഇതിൻ്റെ എല്ലാം അനുനാസികത്തിന് ലോകം വരും. എപ്പോ? ജലാദിയോ കിത്തോ അങ്ങിത്തോ പരമിരുന്നു കഴിഞ്ഞു. ഇവിടെ എന്താണ്? ഹനു തസ്സന്നിരിക്കുന്നു. ഹനെന്ന് പറയുന്ന അനുനാസികാന്തമായ അനുദാത്ത ഉപദേശമാണ്. ഇവിടുത്തെ അനുനാസിക ഏതാണ്? അനുദാത്ത ഉപദേശത്തിൽ വരുന്നുണ്ടത്. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അന്യഹനവും മനഹന. അതിന് അതിൻ്റെ അനുനാസകത്തിന് ലോകം വരും. ഹന് തസ്സന്നിരിക്കുമ്പോൾ ജലാദിയായ കിത്തോ ഇത്തോ പരമരിക്കുന്നു. ഇവിടെ ജലാദിയായ കിത്താണോ ഇത്താണോ? ഹന്നിന്റെ എന്ത് ലോപിക്കും? ശേഷിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അനുനാസിക അന്താനാം ഏഷാം. ഏഷാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏഷാം എന്ന് പറഞ്ഞാൽ അനുദാത്വോപദേശാനാം തനോത്യാദി വനതേഷ്ട മനുധാതുവിനം അലോപഹസ്യ ലോപം വരുന്നു. ജലാതു കീറ്റിങ്ങിറ്റി പരേ ജലാദിയാ കിട്ടങ്കിട്ടും പരമിരിക്കേ. അനുദാത്വ ഉപദേശങ്ങൾ അനുനാസികാന്തങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നു. ഏ മീ രേ മീ നാ മേ ഗ മീ ഹ നീ മന്യതയോ അനുദാത്വ ഉപദേശ. അതിൽ താപ്രത്യം വന്നു കഴിഞ്ഞാൽ അത് കിത്തായോണ്ട് ഗതാന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുക, ഗമ്മ് താന്നിരിക്കുമ്പോൾ എങ്ങനെ ഗതാന്ന് വരും? സംഗതി ഇതാണ്, മകാരലോചിച്ചു തനു ധാതു തനു വിസ്താതെ താവുന്ന തത്തം എന്ന് വരും. അവിടെയും ചെത്തിക്കും എങ്ങനെ തന്നിലെ നഗാരം എങ്ങനെ പോയി? കിത്ത് ജല്ല് പരത്തി വന്നപ്പം നഗാരലോചിച്ചു. ഇതിനൊക്കെ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ഹനു ധാതു നിന്ന് താ വരുന്നു, ഹതഹ എന്ന് പറയും. നഗാരം എവിടെ പോയി എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകാശത്ത് നോക്കും എങ്ങനെ പോയി. അപ്പോ ഓർത്തോണം അനുദാത്ത ഉപദേശ വനതി ധനോത്യാധീനം അനുദാസിയോഗോ ജലിക്കും. ഈ സ്ഥലങ്ങളിലെല്ലാം ഇതാ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ യമ ധാതുവിൽ നിന്നാണ് യത്തഹ യത്തി യത്തവാൻ എല്ലായിടത്തും എന്ത് വരുന്നു? തനോത്യാദികൾ പറയുന്നു. ഇവിടെ പരിഗണിച്ചിട്ടുള്ളു തനു ക്ഷേണു ക്ഷീണു ഇറണു തൃണു ഗൃണു തനുവിസ്താരേ ക്ഷണു ഹിംസായാം ക്ഷണുച്ച ഹിംസായാം വൃണു ഗതോ തൃണു അതനെ ഘൃണു ദീപ്തൗ വനു സേവായാം മനു അവബോധന. ഇതാണ് തനോത്യാദികൾ. വനധാതു അത് ഭൂവാദിയിൽ വരുന്നു, ഈ തനാദി വരുന്നു രണ്ടും രണ്ടും. അധഃ അടുത്ത് ഹന ജി ഹന ജി ജോന്ത ശപ്പ് അതിപ്രവൃതി ശപലുക്ക് ജോന്ത അന്തി അന്തി ഹന അന്തി യമം. നമ്മ ഇവിടെ അനുദാത്ത ഉപദേശമനുദാനോത്യാദീനാണ് നാസിലോ ജലികിങ്തി വരുമോ? ഇതുകൊണ്ട് ജലായ ഗമഹന ജനഘന ഘസാം ലോപഹ കിങ്കനങ്ങി കിത്തോ ങ്ങിത്തോ പരവരിക്കുമ്പോൾ ഹന്നിന്റെ ഉപധയ്ക്ക് ലോകം വരും. ഹു ന അന്തി എന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരുന്നു? ഹോ ഹന്തേ ഇങ്ങനെ നേഷു. ഇവിടെ എന്താ പരവരിക്കുന്നത്? എന്താണ് എന്റെ വൃത്തി? പന്തേർഹകാരസ്യ കുത്തും സ്യാത് നിത്യനിധി പ്രത്യേ നകാരേച്ച പരേ. ഇവിടെ എന്ത് പരവരിക്കുന്നു? നകാരം പരവരിക്കുന്നു. നിത്യണിത്ത് പ്രത്യേകം പരവരിക്കണമെന്നുണ്ടെങ്കിൽ നകാരം പരവരിക്കുന്നു. നകാരം പരവരിക്കും. ഇപ്പോ ഹന്നിന്റെ ഹകാരത്തിന് കുത്തും വരുന്ന കാരണം ഇടയ്ക്കുള്ള ഹകാരം ലോപിച്ചു പോയി. കുത്തും വന്ന എന്തായി? ഘ ന അന്തി ഘ്നന്തി ഹന്തി ഹതഹ ഹന്തി എന്ന് കണ്ടുകഴിഞ്ഞാൽ ഭൂവാദിയില പരയും വെച്ചുകൊണ്ട് പ്രഥമാ ഭൂവിനാണെന്ന് തോന്നിപ്പോകും. ഹന്തി നായം ഹന്തിന അയം ന ഹന്തി. ഇവിടെ ഏകവചനോ ഭൂവനോ? ഏകവചനം. അയം ന ഹന്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവൻ കൊല്ലുന്നില്ല. ഇവൻ കൊല്ലുന്നില്ല, ഏകവചനമാണ്. അപ്പൊ ഹന്തി ബഹുവനോ അല്ലേ എന്ന് ചിന്തിച്ചു പോകും. ബഹുവനത്തിൽ വരുന്ന എങ്ങനെ? ഗ്നന്തി. അപ്പൊ അയോ എന്നുള്ളതിന്റെ സ്ഥാനത്ത് എന്തുവരും? ഇമേ ന ഗ്നന്തി. വ്യത്യാസം മനസ്സിലാക്കും. ഹന്തി അത ഘ്നന്തി. ഹന സി നഗാരം ലോപിക്കോ? ആ ഇത്തോ കിട്ടോ ഒന്നുമില്ല. അനദാത്ത ഉപദേശം ധനോത്യാദീനാം അനദാസ്യത ഉജരി ഗിന്തി പ്രവർത്തിക്കുന്നില്ല. ഷപ്പ് ഷപ്പിന് ലുക്ക് ഹന സി എന്തു വരുന്നു? അത് വന്നാ എന്തു വരും? അത് വരത്തില്ല. പറയുമെന്ന് എനിക്കറിയാതുകൊണ്ട് ചോദിച്ചു. എയ്യു വരത്തിലുണ്ടോ? എന്തുകൊണ്ട്? അതുകൊണ്ട് നഷ്ടാവദാന്തസ്യ അനുസ്വാരം വരുന്നു. ഹംസി ഹംസി ഇന്ന് അനുസ്വാരമായി മാറി. ഹംസി ഹനുധസ് അവിടെ എന്തുവരും? ജലാദി ഇങ്ങിത്തിരിക്കുന്നുണ്ട്. അർദാത്ത ഉപദേശം ലോപിച്ചു. ഹദ് ഓ എന്തറിഞ്ഞ അന്വേഷണ കുത്തവും വരൂ. എന്തുകൊണ്ട്? എങ്ങനെ വരൂ? ഞെത്തെണ്ണത്തെ ഉണ്ടെങ്കിലേ കുത്തവും വരത്തുള്ളൂ. നകാരം വേണം. അതുകൊണ്ട് ഹത അതുപോലെ തന്നെ ഹന ധ അതിപ്രവൃത്തി ശപഹ ലുക്ക് ഹന ധ അനദാത്തോപദേശനോത്യാദീനോ ജരി നകാരം ലഭിച്ചു. ഹത ഹന മിപ്പ് ശപ്പ് ലുക്ക് ഹന മീ എന്തു വരുന്നു? ഹന മീ എന്നിടത്ത് എന്തു വരുന്നു? ജലി വരുമോ? എന്തുകൊണ്ട്? ഹന്മി ഹന് വഹ ഹന് മഹ അവിടെ എന്തു വരുന്നില്ല? നഷ്ടപദാന്തസ്യ ജലി വരുന്നു. ഹന്മഹ ഹന്മഹ എങ്ങനെ രൂപം വരുന്നു? ഹന്തി ഹന് ലിട്ട് ലിട്ടില് നല്ല ഹന് സൂത്രം വരുന്നു. ലളിദ്ധാതു വരാണ് അഭ്യാസത്തിൽ. ഹന് ഹന് നല്ല അഭ്യാസത്തിൽ ഹലാധിശേഷ ഹന് നല്ലെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതോ ബുദ്ധായ വൃത്തി വന്ന് ജഹാന് നല്ലെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സൂത്രം ഹോ ഹന്തിരിഞ്ഞേഷോ ഞിത്തോ ണിത്തോ ആയ പ്രത്യേകം പരമിരിക്കണം. ഇവിടെ എന്തിരിക്കുന്നു? ഒണ്ണിത്തിരിക്കുന്നു. അപ്പൊ ഹന്നിന്റെ ആകാരത്തിന് കുത്തും വന്നു, ഖ വന്നു, ജഘാന കംസം ജഘാന കില വാസുദേവ എന്നൊക്കെ ചിലടത്ത് കേക്ക് പറഞ്ഞിട്ടുണ്ട്. ജഘാന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കൊന്നു ജഖാന കൊന്നു. അത് സാധാരണ മലയാളത്തിൽ ലിട്ടില്ലല്ലോ. മലയാളത്തിൽ ലിട്ടുണ്ടോ? പണ്ടേ ആ അങ്ങനെ പഴയ കാലത്തെ പറയാൻ വേണ്ടിട്ട്. പണ്ട് ഒരു കംസനുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൊന്നെന്ന് പറഞ്ഞാൽ മതി. ജഖാന, അടുത്തെന്തു വരുന്നു? ഹന അതുസ് ദിത്വം അല്ലാതിശേഷം അഭ്യാസ ചർച്ച ജ ഹന അതുസ് എന്നിരിക്കുമ്പോൾ ഏത് വരുന്നു? ഗമഹന ജനഘന ഖസാം ഗഭ കിങ്തി അനങ്ങി. ഇവിടെ പരത്തിൽ എന്തായിരിക്കുന്നു സൂത്രം? അപ്പോ എന്ത് സംഭവിക്കുന്നു? അകാരത്തിന്റെ പരത്തിൽ നകാരം വന്നുകൊണ്ട് എന്ത് വരുന്നു? ഹോന്തേർഷു കുത്തും ജഗ്നദുഹു ജാഹന ഉസ് എന്തുവരുന്നു? ഗമഹന ജനഘന ഖസാ ലോപ കിങ്കിയനങ്ങി ഭൂതലോകം എന്ത് ജഗ്നോ ഗമഹന എന്നൊരു സൂത്രം എത്ര പേർക്കറിയാം? കാണാതെ പറയാം. അങ്ങനെ പറഞ്ഞവർ പറയണ്ട, ഇനി പറയാത്തവർ പറയട്ടെ. എത്ര പേര് പറയും? ചെറിയ സൂത്രമാണ്. ഊഹിച്ച് പറഞ്ഞാൽ പോരാ, അറിഞ്ഞിട്ട് പറയണം. ഈ പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിച്ചിട്ട് ഗന ശരിയാവും. അത് അങ്ങനെയുള്ള നമ്പറുകളൊന്നും ശരിയാവില്ല. ശരിക്കും പഠിച്ചിട്ട് ചെറിയ സൂത്രമാണ് ഖസാം. അഞ്ച് താതുക്കളേ ഉള്ളൂ, പഠിച്ചാലേ പറയാൻ പറ്റും. ആ ഓക്കെ, അത് പഠിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ പറയണം ജഗ്നഹോ. അടുത്തെന്ത് വരുന്നു? ഹന ധാതു സേട്ടോ അനട്ടോ എന്ന് പറഞ്ഞു. അനട്ട് അകാരമാനായതുകൊണ്ട് എന്തോരും അജന്തു അകാരവാൻവായ താസേനട്ട് ധലി വേട്ട്. അപ്പോ ഹനദത്വം വന്നു, അഭ്യാസകാര്യം വന്നു. ജഹന ഈ ജഹന ഈ ധ. ഇവിടെ ജഹാനിലെ ഹകാരത്തിന് കുത്തും വരുമോ? ഹനിലെ ഹകാരത്തിന് കുത്തും വരുമോ? എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? നിത്തോ നിത്തോ ഇല്ല. പിന്നെ എന്ത് കൊണ്ടുവരുന്നില്ല? ഉപധാലോപം വന്നില്ല. ഒന്നുകിൽ ഉപധാലോപം വരണം, അല്ലെങ്കിൽ പരത്തിൽ നിത്തോ നിത്തോ ഇരിക്കണം. ഇപ്പൊ കുത്തും വരത്തില്ല. എന്നാൽ ഇവിടുത്തെ രൂപം ജഘനിത എന്നാണ്. എന്തുകൊണ്ട്? ചിന്തിച്ചിട്ട് കാര്യമില്ല. അടുത്ത സൂത്രം നോക്ക്. അഭ്യാസാച്ച അഭ്യാസാത് പരസ്യ ഹന്തേഹസ്യ കുത്തും സ്യാത്. അഭ്യാസാത് പരസ്യ ഹന്തേർഹസ്യ കുത്തും സ്യാത്. സൂത്രം വളരെ സിമ്പിളാണ്. അഭ്യാസത്തിന്റെ പരത്തിലിരിക്കുന്ന ഹനുധാതുവിന്റെ ഹകാരത്തിന് കുത്തും വരും. ഇപ്പൊ ഹാക്ക് എന്തുവരും? ഇവിടുത്തെ അഭ്യാസം ഏതാണ്? അഭ്യാസത്തിന്റെ പരത്തിലിരിക്കുന്ന ഹനുധാതുവിന്റെ ഹകാരത്തിന് കുത്തും വരും. നിങ്ങൾക്ക് സൂത്രം പ്രക്രിയ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുള്ള കാര്യം ഞാൻ പറയാം. സൂത്രം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ്. എന്തായാലും പ്രക്രിയ മനസ്സിലാകുന്നുണ്ട്. സൂത്രം കൂടെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ വ്യാകരണം കയ്യിലായി. പ്രക്രിയ മനസ്സിലാകുന്നുണ്ട്. സൂത്രം പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രക്രിയ മനസ്സിലാകുന്നുണ്ട്, യാതൊരു പ്രയോജനവുമില്ല. ശുദ്ധരൂപം ഓർത്ത മാത്രം മതി. കാരണം നിങ്ങൾ സൂത്രം മാത്രം പഠിച്ചു കഴിഞ്ഞാലും പ്രക്രിയ മനസ്സിലാവണമെന്നില്ല. പലരും സൂത്രം പഠിക്കും, പ്രക്രിയ മനസ്സിലാകത്തില്ല. പലയിടത്തും അതിൻ്റെ അർത്ഥം എങ്ങനെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു ഇതെല്ലാം മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് പ്രക്രിയ അറിയാം, പക്ഷെ സൂത്രം അറിയില്ല. ഇതൊരു വലിയ നഷ്ടമാണ്. വലിയ നഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത വലിയൊരു നഷ്ടം. അത്രയും വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് പ്രക്രിയ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ സൂത്രം പഠിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി, അല്ലെങ്കിൽ നഷ്ടമാണ്. പലരും പ്രക്രിയ മനസ്സിലാക്കുന്നുണ്ട്, സൂത്രം പഠിക്കുന്നില്ല. മടി പിടിച്ചിട്ടാണ് ഓഹ് ഇതൊക്കെ എന്തിനാ പഠിക്കുന്നു. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാനും അതുപോലെ മടി പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ വേറെ ആളിനെ അന്വേഷിക്കേണ്ടി വന്നു. പഠിക്കുമ്പം പ്രക്രിയയും മനസ്സിലാക്കണം, സൂത്രവും പഠിക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ അതൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ മറന്നു പോകും. സൂത്രം പഠിച്ചാൽ തന്നെ മറക്കുന്നു, അങ്ങനെ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാ? പിന്നെ വ്യാകരണം പഠിക്കാൻ വേണ്ടി ഇത്രയും സമയം കളയുന്നു, മനസ്സിലാകുന്നുമുണ്ട്. സൂത്രം പഠിക്കാൻ കൂടെ കുറച്ച് സമയം ചിലവാകും. പലരും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നവരും പഠിക്കുന്നില്ല. ജഗന്നിധ ഇട്ടു വരാത്ത പക്ഷം ജാഹനധ കുത്തും ജഗന്ധ. ഇവിടെ അനുസ്വാര പരസവർണം വരുമോ? വന്നാൽ എന്താ വ്യത്യാസം? ജഗന്ധ. അടുത്ത് മധ്യപുരുഷ ദ്വിവചനത്തിനും ബഹുവചനത്തിനും പഴയതുപോലെ തന്നെ ജഹന അതുസ് ജഹന ആ രണ്ടിടത്തും കിത്താവുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? കിത്തായോണ്ട് എന്ത് വരുന്നു? അനുനാസി ലോകമാണോ? ഗമ ഗമഹന ജന ഘന ഖസാം ലോപഹ കിങ്ത്യാണെങ്കിൽ അതാണ് സൂത്രം പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഉപസാലവും വരുന്നു, ഉപരാഹരണം വന്നാൽ ഉടനെ എന്തുവരും? ജഹന നല്ല് വരുമ്പോ ജഹൻ ഉപതാവൃത്തി വന്നു. ജഹാന് ഹകാരത്തിന് എന്ത് സംഭവിക്കും? ഹോ ഹന്തേർ ഞനന്നേഷു കുത്തും വന്നു ജഹാൻ. അഭ്യാസാച്ച എവിടെ വേണോ പ്രവർത്തിക്കാം, അവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം. ഇവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം. അഭ്യാസാച്ചയ്ക്ക് എവിടെയും പ്രവർത്തിക്കാം. ഹോ ഹന്തേർ ഞനന്നേഷു എല്ലായിടത്തും പ്രവർത്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഹോ ഹന്തേരഞ്ജനന്വേഷു പ്രവർത്തിക്കാത്തടത്ത് എന്ത് പ്രവർത്തിക്കും? അന്തരംഗമായത്. പരനിത്യ അന്തരംഗ അപവാദാനാം എന്ന് പറയുമ്പോൾ അന്തരംഗമാണ്. കാരണം സാക്ഷാത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിത്ത് നിത്ത് നകാരം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അതിൻ്റെ വന്നാൽ അത് പ്രവർത്തിക്കും. അഭ്യാസാച്ഛ എന്ന് പറയുന്നിടത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊഴികെ ഉള്ളിടത്ത് അഭ്യാസാച്ഛ പ്രവർത്തിക്കും. അതുകൊണ്ട് ഇവിടെ അഭ്യാസാച്ഛയും പ്രവർത്തിക്കാൻ ജഘാനാന്നിടത്ത്, പക്ഷെ ഭവം തെരഞ്ഞ നേഷു പ്രവർത്തിച്ചിട്ട് ജഘാനാന്നൂരും ജഘൻ അവിടെ ഏതാ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ട്? ആ ഞെത്തും നെത്തുമില്ല, നകാരവും വരത്തില്ല. അപ്പൊ അഭ്യാസാച്ഛ വന്നേ പറ്റൂ. അപ്പൊ ജഘാനാന്നിടത്ത് ഭവം തെരഞ്ഞ നേഷു, ജഘനാന്ന് പറയുന്നിടത്ത് അഭ്യാസാച്ഛ. ജഹന് വാ ജഹന് മാ രണ്ടിടത്തും ഇട്ട് വരുന്നു. അങ്ങനെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? എന്ത് വരുന്നു? ഗമഹന ജനഘന വസാംകീർത്തിയാണെങ്കിൽ ബുദ്ധാലവും വരുന്നു. പിന്നെ പിന്നെ എന്ത് വരുന്നു? ഓ അന്തരിഞ്ഞേഷു ജഗ്നിവ ജഗ്നിമ. എങ്ങനെ രൂപങ്ങൾ വരുന്നത്? ജഘാന ജഗ്നിവ ജഗ്നിമ. ഹനുത്ത അനിട്ടാണ് വേസൂത്രം വരുന്നു. ഹനുത്ത നഷ്ടാബ്ദാന്തലി അനുസ്വാരിച്ച് പരസവർണ ഹന്ത ഹന്താരോ ഹന്താര ഹന്താസി ഹന്താസ ഹന്താസി ഹന്താസ ഹന്താസി. ലിട്ടിൽ വരുമ്പോൾ ഹനു സിയാന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? സൂത്രം സൂത്രം ഋദ്ധനോസി ഇട്ട് വരുന്നു. ഹനിഷ്യ ഷത്വം വന്നു. എന്താണ് അതിന്റെ വൃത്തി? ഋദ്ധനോസി സിയാദ് ബാക്കി ഹനിഷ്യതി അനുഷ്യത അനുഷ്യന്തി അനുഷ്യസി അനുഷ്യത അനുഷ്യത അനുഷ്യാമി അനുഷ്യാവ അനുഷ്യാമി. അടുത്തെന്ത് വരുന്നു? നോട്ട് ഹനു തീ ഏരു ഹന തോ പർത്തരിശപ്പ് അതിപ്രവൃത്തിപ്പ് ശബലക്ക് ഹനുത്തു ഹനുത്തു. അടുത്ത് സൂത്രം ഹനുത്തു എന്നിരിക്കുന്നിടത്ത് നഷ്ടവനാദി അനുസ്വാരിച്ചി പരസ്യം ഹനദാത്വ ഉപദേശം വരുന്നില്ല. എന്തുകൊണ്ട്? ഇങ്ങിത്തല്ല ഹനുത്തു. ഇത്തോ ഇത്തോ ആണെങ്കിലേ അത് വരത്തുള്ളൂ, ജലാദിയായിരിക്കണം. ഹനു താതങ്ങ് വരുന്നു. സൂത്രം ഏത്? ഹനു താതെന്നിരിക്കുമ്പോ എന്ത് വരും? അന്താത്വ ഉപദേശം അനധി ധനോത്യാദീനാം അനനാസികളോ ജനിക്കും ഇങ്ങിത്തായതുകൊണ്ട്. നഗാരിലോ വെച്ചാൽ ശേഷിക്കുന്ന എന്താണ്? ഹ താത് ഹന്തു ഹതാ. അടുത്ത് ഹനു പരത്തിൽ എന്ത് വരുന്നു? തസ്സിനെന്ത് വരുന്നു? തസ്സിനെന്ത് വരുന്നു? സൂത്രം ലോഡോ ലങ്ങോത്ത് ഹന് താം നിരിക്കുന്നിടത്ത് എന്ത് വരും? ഏ ചപ്പ് ലുപ്പ് വന്നു. പിന്നെന്ത് വരുന്നു? ഉപദേശമനത്യാദീനാം അനാസിലോകോ ജല കിങ്കി പ്രകാരം നഗാരം ലോപിച്ചിട്ട് എന്ത് വരും? താം. അടുത്ത് ഹന് വരുന്നു, ജി എന്ത് വരുന്നു അവിടെ, ഹന് അന്തി എന്നിരിക്കും, സപ്പു എന്നെളുപ്പു വന്നു, ഹന് അന്തി എന്നിടത്ത് എന്ത് വരുന്നു, ഏറു വന്നു, ഹന് അന്തു എന്നിരിക്കുന്നു, എന്ത് വരുന്നു, ഹനധാതു പരത്തിൽ എന്ത് വരുന്നു, സിപ്പ്. സിപ്പ് വന്നു കഴിഞ്ഞ അടുത്ത ദൂതം വരുന്നു, എന്തുവരും, സപ്പ് വരുന്നു, സപ്പനെ ലുക്ക് വന്നു, ഹന ഹി അപ്പു വരുന്നു, ഹന്തേർ ജഹ. അടുത്ത സൂത്രം ഹൗ പരേ, ഹന ധാതുവിന് ജ വരുന്നു, ഹി പരമരിക്കുന്നു. ഇവിടെ ജ ആദേശമായി വരുന്ന ഏതിനാണ്, അപ്പൊ ഏത് സൂത്രം വരുന്നു ഇവിടെ, ആണോ ഹലോ ദിവസം വന്നു കഴിഞ്ഞാൽ ഏത് വരും സൂത്രം, അനേകാൽസ്യ സർവസ്യ. ഹന് ധാതുവിന് എന്ത് വരും, ജ. ഹന് പോയി ജ വന്നു, ജ പരത്തിൽ എന്തിരിക്കുന്നു, ഹി ജഹി. ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം, കേട്ടിട്ടുണ്ടോ, ജഹി എന്ന് പറഞ്ഞാൽ കൊല്ലു. ആരോട് പറയുകയാണ്, അർജുനോട്. ജഹി ജഹി എന്നാണ് ഇത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എന്താണ്, ജായുടെ പരത്തിൽ ഹി ഇരുന്ന് കഴിഞ്ഞാൽ സൂത്രം വരണം അതോ ഹേ ഹേ അതോ പരസ്യ ഹേർ ലോപഹ എന്നാണ്, അതോ ഹേ പ്രകാരം ഹീ കിലോ. പക്ഷെ ഇവിടെ വരുന്നില്ല, എന്തുകൊണ്ടാണ്, അടുത്ത് പറയാൻ പോകുന്നു. അസിദ്ധവതത്ര ആഭാത്ര ഇതൂർധം ആ പാദസമാപ്തേ ആഭീയം സമാനാശ്രയേ തസ്മിൻ കർത്തവ്യേ തദസിദ്ധം. ആറ് നാല് ഇരുപത്തിരണ്ട് മുതൽ ഈ പാദത്തിന്റെ അവസാനം വരെ ആഭീയമാണ്. ഇവിടെ മുതൽ പാദത്തിന്റെ അന്ത്യം വരെ ആഭീയം. ആഭീയത്തിന്റെ പ്രത്യേകത എന്താണ്, പൂർവോത്തര സിദ്ധം പോലെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രം. അവിടെയാണെങ്കിൽ പൂർവം പ്രതി പരംശാസ്ത്രം ആശ്രയിക്കണം. ഇതങ്ങനെയല്ല, ഒരു നിമിത്തത്തെ ആശ്രയിച്ച് ആഭീയത്തിൽ രണ്ട് വിധി വന്നു. ഒരു നിമിത്തത്തെ ആശ്രയിച്ച് ഒരു വിധി പ്രവർത്തിക്കാൻ വരുമ്പോൾ അതേ നിമിത്തത്തെ ആശ്രയിച്ച് മുമ്പ് വന്ന വിധി അസിദ്ധമായിപ്പോ. മനസ്സിലായോ, ഒരു നിമിത്തത്തെ ആശ്രയിച്ച് ഒരു വിധി പ്രവർത്തിക്കാൻ വരുമ്പോൾ അതേ നിമിത്തത്തെ ആശ്രയിച്ച് മുമ്പ് വന്നത് അസിദ്ധമാണ്. ഉദാഹരണം, അതോ ഹേ ഹേ എന്ന് പറയുന്ന ആഭീയത്തിലുള്ള സൂത്രമാണ്. എത്രയാണ് അതിന്റെ നമ്പർ, 6, 4, 48 ആഭീയ സൂത്രമാണ്. ഹന്തേർ ജഹ അതിന്റെ, അതോ രണ്ടു ആഭ്യസൂത്രമാണ്. ജ ഹീ എന്നിരിക്കുമ്പോൾ അതോ ഹേ ഹേ അവിടെ പ്രവർത്തിക്കാൻ വരും. എന്തുകൊണ്ട്? അകാരത്തിന്റെ പരത്തിൽ ഹീ ഇരുന്നാൽ ലുക്ക് വരാം. ജ ഹീ എന്നിരിക്കുമ്പോൾ ഏത് പ്രവർത്തിക്കാൻ വരുന്നു? പക്ഷെ അത് ആബിയ സൂത്രമാണ്. അത് പ്രവർത്തിക്കാനായിട്ട് വരുമ്പോൾ മുമ്പ് പ്രവർത്തിച്ച ആഭിയം അതിനസിദ്ധമായി. മുമ്പ് പ്രവർത്തിച്ച ആഭിയം ഏതാണ്? പന്തേർജ അസിദ്ധമായി. മനസ്സിലായോ? അതോ ഹേ ഹേ ഇവിടെ പ്രവർത്തിക്കാനായി വരുമ്പോൾ അതിന് മുമ്പ് തന്നെ പ്രവർത്തിച്ച സൂത്രം ഏതാണ്? പന്തേർജ. അത് അസിദ്ധമായി. മുമ്പ് പ്രവർത്തിച്ചുകൊണ്ട് രണ്ടും ആഭിയവുമാണ്. ആഭിയത്തിലുള്ള സൂത്രങ്ങളിലാണ് ഇത് വരുന്നത്. അത് മാത്രമല്ല, രണ്ടിന്റെയും നിമിത്തം ഒന്ന് തന്നെ. ഹന്തേർജ എന്താ പറയുന്നത്? ഹീ വരവരിക്കുമ്പോ. മറ്റൊന്നും പറയുന്ന എന്താണ്? ഹീക്ക് അപ്പൊ ആഭ്യത്തിലെ രണ്ട് സൂത്രങ്ങൾ പ്രവർത്തിക്കാൻ വരുമ്പോൾ രണ്ടിന്റെയും നിമിത്തം ഒന്നാണെങ്കിൽ പൂർവം പ്രവർത്തിച്ചത് അസിദ്ധമായി പോവും. ഇപ്പൊ പ്രവർത്തിക്കാൻ വരുന്ന ഇപ്പൊ ഇവിടെ പൂർവം പ്രവർത്തിച്ച ഏതാണ്? അസിദ്ധമായി പോവും എന്ന് പറഞ്ഞാൽ അതോ ഹേ ഹേ എന്ന് പറയുന്നത് വരുമ്പോ ഇവിടെ എങ്ങനെയിരിക്കും? ഹീ എന്നിരിക്കും. അപ്പൊ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ നിമിത്തം എന്ന് വെച്ചാൽ ആശ്രയം, ആശ്രയിച്ച് കാര്യങ്ങൾ നടക്കുന്നിടത്ത് ആശ്രയം എന്നുള്ള അർത്ഥത്തിലാണ്. അതാ പരസ്യ ഹെയർ ലുക്ക് എന്ന് പറഞ്ഞു. ലുക്ക് ആശ്രയിക്കുന്ന ഏതിനെ? ഹിയെ. ജ ആശ്രയിക്കുക ഏതിനെ? ഹിയെ. രണ്ടിനൊരാശ്രയമായി. അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ എന്താവും? ജ ഹീനെ തന്നെ ഇരിക്കും, ഹീക്ക് ലുക്ക് വരുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത ഊർധ്വം ആ പാദ സമാപ്തേരാഭീയം. ഇത ഊർധ്വം എന്ന് പറഞ്ഞാൽ തുടങ്ങി ആ പാദ സമാപ്തേരാഭീയം. പാദ സമാപ്തി വരെ ആഭീയങ്ങളാണ് ഇവിടെയുള്ള സൂത്രങ്ങളെല്ലാം. അങ്ങനെ ആഭ്യം എന്ന് പേര് വരാൻ ഉള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കാണ് ഭസഞ്ഞ വരുന്നത്. ഭസ്യ എന്ന് പറയുന്ന അധികാരം വരുന്നതിന്റെ ഇടയ്ക്കാണ്. അത് അവസാനം വരെ പോകും. അതുകൊണ്ടാണ് ഇതിന് ആഭ്യം എന്ന് പേര് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് ആഭ്യമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. സമാന ആശ്രയെ തസ്മിൻ കർത്തവ്യേ തത് അസിദ്ധം സ്യാത്. സമാനാശ്രയമായി തസ്മിൻ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്യുമ്പോൾ തത് അസിദ്ധം, അന്യത് അസിദ്ധമാകും. സമാനാശ്രയങ്ങളെ സമാനാശ്രയെ തസ്മിൻ കർത്തവ്യം ഒന്ന് ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ ഒന്ന് ഏതാണ്? തത് അസിദ്ധം. ഏതാണ് അസിദ്ധമാകുന്നത്? അന്തർജ. എളുപ്പമാണ്. അതുകൊണ്ട് ജഹി എന്നിരിക്കുന്നു. ശാധി മാം ത്വാം പ്രപന്നം, അതൊക്കെ ശാസ്ത്രധാതു വരും. അവിടെയൊക്കെ ഇതിന്റെ ആവശ്യം വരും. എന്താണ് ആശ്രയമെന്നല്ലേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളെ കുഴപ്പിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ആശ്രയിച്ചു വരുന്ന കാര്യങ്ങളൊന്നും ആശ്രയിച്ചാണ് വരുന്നത്. പിന്നെ വെറുതെ എന്തിനാ മസ്തിഷ്കത്തായിട്ട് പോകുന്നത് എന്ന കാര്യമുണ്ട്. ആശ്രയം എന്ന് പറഞ്ഞു. ആശ്രയം ഹീ ആശ്രയിച്ചിട്ടാണ് എന്ത് വരുന്നത്? ലോകം വരുന്നു. ഹീ ആശ്രയിച്ചിട്ടാണ് എന്ത് വരുന്നത്? ജോ വരുന്നു. ഇത്രയും മനസ്സിലാക്കിയാൽ പോരെ. ഹീ ഇല്ലെങ്കിൽ ലോകം വരുമോ? ഹീ അവിടെ ഇരുന്നാലേ ലോകം വരും. അപ്പൊ ലുക്ക് എന്തിനെ ആശ്രയിക്കുന്നു? ഹീ പിന്നെന്താ പ്രശ്നം? പാണിനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്കെന്താ? പാണിനിക്കും പതഞ്ജലിക്കും ആർക്കും ഇല്ലാത്ത പ്രശ്നം. അതിനെ ആശ്രയിച്ച് കാര്യം വരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? നിസ്സാര കാര്യങ്ങളൊക്കെ എന്തിനാ ഇത്ര കോംപ്ലിക്കേഷൻ ആക്കാൻ പോകും? ഇത് ജസ്യ അസിദ്ധത്വ നഹേർ ലുക്ക്, ജാസിദ്ധമായതുകൊണ്ട് ഹീക്ക് ലുക്ക് വരുന്നില്ല. കൂടുതലൊക്കെ വിശദമായൊക്കെ പഠിക്കണമെന്നുള്ള, ഇതുവരെ പഠിച്ചെല്ലാം പഠിക്കുക, സൂത്രങ്ങളും വൃത്തിയും ഉദാഹരണങ്ങളും എല്ലാം. എന്നിട്ട് സിദ്ധാന്തപോതിയിലേക്കോ മഹാഭാഷ്യത്തിലേക്കോ ഒക്കെ പോവുക, എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ സമാധാനം വരും. ഇതുവരെ പഠിച്ചതിനെ പഠിക്കാതെ വലിയ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പഠിച്ച് പഠിക്കണം, സൂത്രം വൃത്തി ഉദാഹരണങ്ങളെല്ലാം പഠിക്കണം, എന്നാൽ അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം, അവിടെ സമാധാനം വരാത്തതിന് അതിൻ്റെ അടുത്തേക്ക് പോവാം. സിദ്ധാന്തകൗമുദി, പ്രൗഢ മനോരമ, അനുശബ്ദേന്ദുശേഖരം, ഇങ്ങനെയൊക്കെ പഠിച്ചു പോകണം. ഇത് പഠിക്കണ്ടേ ആദ്യം? ഇത് പഠിച്ചേ പറ്റും. ജസ്യ അസിദ്ധത്വ എന്ന ഹെയർ ലുക്ക്, സിദ്ധാന്തമതി വരുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന എവിടെയാണ്? പ്രൗഢമനോരമ, അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന എവിടെ? അതൊക്കെ പഠിക്കണം. പഠിക്കുമ്പോൾ എല്ലാത്തിനും സമാധാനമായി. ജസ്യ അസിദ്ധത്വ എന്ന ഹേർലുക്കുലുക്ക് വരുന്നുണ്ട്. ജഹി ഹനുതാതങ്ങൊന്നും അവിടെ എന്ത് വരുന്നു? അനുദാത്ത ഉപദേശം അനധി ധനോത്യാദീനാം മനനാശീലോകോ ജലിക്കി ഹതാത്. ഹന തം അവിടെ എന്ത് വരുന്നു? അനുദാത്ത ഉപദേശം അനധി ധനോത്യാദീനാം ഹതം ഹത ഹന ആനി അവിടെ നഗാരം ലോപിക്കുന്നില്ല, എന്തുകൊണ്ട്? അതുകൊണ്ട് മാത്രമാണോ? പിത്ത് എങ്ങനെ വിത്തായി? ആടുത്ത് നശിപ്പിച്ച. അങ്ങനെ ചോദിക്കുമ്പോൾ മണി മണി പോലെ പറയണം. എന്നാലേ ശരിയാവും. വനാനി ചോദ്യം വരുമ്പം അങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നെ ഉത്തരവും വരണം. എന്നാൽ നമുക്ക് ഇതൊക്കെ നിർത്തി വെച്ചിട്ട് സിദ്ധാന്തത്തിലേക്ക് കയറാം. പ്രൗഢ മനോരമ, ലൗശബ്ദേന്ദു ശേഖരം എല്ലായിടത്തും ഒരു കൈ നോക്കാം. പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സമയവും വേണം. ഹനാനി ഹനാവ ഹനാമ അവിടേക്ക് എന്തു വരുന്നു? ഹനാവഹനാമ ആടത്ത് മസിപ്പിച്ചോന്നു ആടസ്റ്റ് ഹനാവഹനാമ എന്തോന്നു? എന്തോന്നു പഴയതൊക്കെ മറന്നുപോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. ഇവിടെ വിശേഷിച്ച് വരുന്നേത് ഹനാവ ഹനാമ, വിശേഷിച്ച് വരുന്നേ സൂത്രം. ആട് കോഴി എന്നൊക്കെ എപ്പോഴേ പറയുന്നു, പുതിയതെന്തെങ്കിലും പറയാനുണ്ടോ? ഹനാവ ഹനാമ നിത്യംഗിതഹ, അതെ വിശേഷിച്ച് വരുന്ന സൂത്രം ചോദിച്ചാൽ അത് പറയും നിത്യംഗീത. ഞാൻ മറന്നുപോയതായിരിക്കാനാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചിലപ്പോൾ ഞാൻ മറന്നുപോയതായിരിക്കും ചോദിക്കുന്നു. നിങ്ങളും മറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് ചെയ്യും? അടുത്ത് ലങ്ങിൽ വരുമ്പോൾ എന്ത് വരുന്നു? ഹല ശപ്പ് തിപ്പ് തീ ഇതൂപിച്ചു ശപ്പ് അതിപ്രതിശപ്പു വന്നു. ഹന ലുങ് ലങ് ഷടുദാത ആഹാന തീർന്നിരിക്കുമ്പോ എന്തു വരുന്നു? അന്യാഭ്യോ ദീർഘാസുസ്യവൃത്തം ഹൽ പ്രകാരം എന്തു വരുന്നു? തകാരം ലോപിക്കുന്നു. ഇനി സമയോ അന്തസ് ലോപാ നിങ്ങൾ പറഞ്ഞാലത് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിനക്ക് കുറച്ചുകൂടെ നല്ല ഏതാണോ? അന്യാഭ്യോ ദീർഘാസുസ്യവൃത്തം ഹൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വൃത്തി ചോദിച്ചാൽ ആര് പറയും? പരം സുസ്തിപ്യത്തെ ഇവിടെ ഉണ്ടല്ലോ, അപ്രക്തമാണല്ലോ, അതാണ് പറഞ്ഞത്, വിശേഷമാണത്, അതുകൊണ്ട് അത് പ്രയോഗിക്കാം. ഇവിടെ പ്രത്യേകം പറഞ്ഞു സു തീ. അപ്പൊ അത് പഠിപ്പിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുക, ഏതാ ഈ തീ? ഇതാണ് ആ തീ. ഏതാണ് ആ സി? ഇതാ വരാൻ പോകുന്ന സി ആണ് വിശേഷം വെച്ച് പറഞ്ഞത് കൊണ്ടാ സൂത്രം നല്ലതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ വൃത്തി അറിഞ്ഞിരിക്കണം. വ്യാകരണം എന്ന് പറയുന്ന ഏത് സമയവും ഒരു ചലഞ്ചാണ്, എപ്പോഴും തയ്യാറായിരിക്കും. ഇതൊരു വലിയൊരു യുദ്ധം പോലെയാണ്. എല്ലാ ആയുധങ്ങളും സഞ്ചരിച്ച് തയ്യാറായിരിക്കണം. ഏത് സമയവും ശത്രുവിനെ എവിടെ വെച്ചും കണ്ടുമുട്ടാം. അപ്പൊ അത് സൂത്രവും വൃത്തിയൊക്കെ അറിഞ്ഞിരുന്നാലേ കാര്യം നടക്കും. അപ്പോ എന്ത് വരുന്നു? തകാരം ലഭിച്ച് ആഹാന് ആഹാന് താം എന്ത് വരുന്നു? അനുദാത്ത ഉപദേശമനുത്യാദീനാമനാസിംഗ് നഗാരം ലഭിച്ചു അഹതാം ആഹാന ജി ജോന്ത ഇതശ്ച സമീപന്ത ശിലോപ ഉദാലോകം ഹോ തെരഞ്ഞു അഘ്നൻ അഹൻ അഹദാം അഘ്നൻ ആഹാന ശപ്പ് സി ശപ്പ് പോയി ആഹാന സി ഇകാരം പോയി ആഹാന സു ഹൽഭ്യോ ദീർഘാസുസ്യവൃത്തം സു പോയി ശേഷിക്കുന്ന എന്താണ്? അഹൻ രണ്ടടു ഒരുപോലെ അഹൻ എന്ന് തന്നെയാണ് പ്രഥമ ഏകോചനം മധ്യമ ഏകോചനം അഹൻ അഹന തം അനദാത്വോപദേശ വനദീതനോത്യാദീനാം അനദാസ്യോപോചരിക്കും അഹ തം ആഹാനത അനദാത്വോപദേശ. ഞാൻ ഇത് ചോദിക്കുന്നത് നിങ്ങൾ ആവർത്തിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിലും അത് ഉറക്കട്ടെ. അത് ഞാൻ പറയുമ്പോൾ കേട്ടിട്ട് അത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. പറയുന്ന ആള് പറഞ്ഞോട്ടെ, നമ്മളെന്തിനാ പറയുന്നു? ലാഭം വിചാരിക്കരുത്. അതിനുവേണ്ടിട്ട് എപ്പോഴും അത് ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പോ അഹതം അഹത ആഹന് പരിചരം വരുന്നു. അപ്പൊ എന്ത് വരുന്നു? അഹൻ അഹനം അഹൻ വസ് എന്ത് വരുന്നു? അഹൻ വ അഹൻ മ. ഇവിടെ നിന്നും അന്നാസ്യ ലോകം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ജലില്ല. അടുത്ത് ഹന വിധനിങ്ങനെ യാസ് തീ ഇത് സ്വീകാരം ലഭിച്ചു. യാസിന്റെ സകാരം പോയി എങ്ങനെ ഇംഗസ്ലോപാനന്ദ ഹന്യാത് ഹന്യാതാം ഹന്യാസ് ഉസ്തം ധരിക്കുന്നു. സകാരം ലഭിച്ചു കഴിഞ്ഞാൽ യസൂത്രം വരുന്നു. ഉസ്യപദാന്താണ് ഹന്യുഹോ ഹന്യാഹ ഹന്യാതം ഹന്യാത ഹന്യാം ഹന്യാവ സർവത്ര നിങ്ങസ്വലോപാനന്ദിസി സകാരം ലഭിക്കുന്നു. ഇത്രയേ ഉള്ളൂ. മകാരത്തിന് അനുസ്വരം വരുന്നില്ല. എന്തുകൊണ്ട് ജല്ല് വരത്തില്ല? ഹന്യാ അടുത്തു വരുന്നു. ആർദ്ധതാതുവേത്തി അധികൃത്യ ഹനോ വധ ലിംഗി. ലുങ്ങിച്ച വധാദേശോ അദന്ത ആർദ്ധാതുവേദി വിഷയസപ്തമി തേന ആർദ്ധാതുക ഉപദേശേ അകാരാന്തത്വാദ് അതോ ലോപഃ. അപ്പൊ ഇവിടെ പറയുന്നത് ഹനുധാതുവിന്റെ പരത്തിൽ ലിംഗിരിക്കുമ്പോ വധാദേശം വരുമെന്നാണ്. അത് കുഴപ്പമില്ല. രണ്ടൊന്ന് ഹനുധാതുവിന്റെ പരത്തിൽ ലിംഗിരിക്കുമ്പോ ഹനുധാതുവിന് വധാദേശം. വധാദേശത്തിന്റെ പ്രത്യേകത അത് അകാരാന്തമാണ്. അപ്പം വധ എന്ന് വരുമ്പോ ഏത് സൂത്രം വരും അവിടെ? ഹനന് വധ വരുമ്പോ അനേകാശിച്ചു വധ വന്നു. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ആർദ്ധധാതുകേ സപ്തം എന്താണ്? ആർദ്ധധാതുകം പരമിരിക്കുമ്പോഴെന്ന് എടുക്കാൻ പാടില്ല. വിഷയസപ്തമിയാണ് എന്ന് പറഞ്ഞ ആർദ്ധധാതുക വിഷയത്തിൽ എന്നർത്ഥം. എന്നുവെച്ചാൽ ആർദ്ധാതുകത്തിന്റെ വിവക്ഷയിൽ എന്ന് പറഞ്ഞാൽ ആർദ്ധാതുകം വരുന്നതിന് മുമ്പ് തന്നെ എന്തുവരും? അതുവരും എന്ന് പറഞ്ഞാൽ ആർദ്ധാതുകം പരത്തിൽ വരുമ്പോൾ പൂർവ്വത്തിൽ എന്തായിരിക്കും? വധ. ആർദ്ധാതുകം പരമിരിക്കുമ്പോഴെന്നല്ല, ആർദ്ധാതുകത്തിന്റെ വിവക്ഷയിൽ എന്ന് പറഞ്ഞാൽ ആർദ്ധധാതുകം പരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്തുവരും? വധ വരും. അതുകൊണ്ടുള്ള പ്രയോജനം അത്തോലോപ പ്രവർത്തിക്കും. അത്തോലോപ എന്താ പറയുന്ന ആർദ്ധാതു ഉപദേശിച്ച അത്തോലോപ ആർദ്ധാതുകയെ പരേ ആർദ്ധധാതുക പരമിരിക്കുമ്പോൾ പൂർവത്തിൽ ഏതാണോ അദന്തം അതിന്റെ അകാരത്തിന് ലോപം വരും. ആർദ്ധാതും പരമിരിക്കുക. ആർദ്ധാതുകത്തിന്റെ ഉപദേശത്തിൽ പൂർവത്തിൽ അദന്തമായിരിക്കണം എന്ന് പറഞ്ഞാൽ പൂർവത്തിൽ ആദ്യം തന്നെ എന്തായിരിക്കണം? അദന്തമായിരിക്കണം. അപ്പൊ ഹനുധാതുവിന് ആദ്യം വധ വന്നു, അപ്പൊ അത് അദന്തമായി. ഇനി ആർദ്ധധാതുവും പരത്തി വന്നല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? വധയിൽ അകാരം ലോപിക്കും. അതിന്റെ ലോകം വരും. ഉപതയല്ല അർത്ഥം, മനസ്സിലായോ? പരമെന്ന് പറയുന്നതും വിവക്ഷ എന്ന് പറയുന്നതിനും തമ്മിൽ വ്യത്യാസം. അർദ്ധാതുകം പരമിരിക്കുമ്പോൾ അത് വരുമെന്ന് പറഞ്ഞാൽ എന്ത് വേണം? ആദ്യം അർദ്ധാതുകം പരത്തിൽ വരണം, പിന്നെ വത് വന്നു കഴിഞ്ഞാൽ അതോലോപം പ്രവർത്തിക്കത്തില്ല. അതോലോപം എന്താ പറയുന്നത്? അർദ്ധാതുകത്തിന്റെ ഉപദേശത്തിൽ പൂർവത്തിൽ അദന്തമായിരിക്കണം. എന്നുവെച്ചാൽ അദന്തം വന്നതിന് ശേഷം അർദ്ധാതുവും വന്നു കഴിഞ്ഞാലേ അകാരം ലോപിക്കൂ. ഇവിടെ എന്തായി? ഭാവിയിൽ വരാൻ പോകുന്ന അർദ്ധധാതുവത്തെ കണ്ടുകൊണ്ട് ഹനധാതുവിൽ ആദ്യം എന്തോരും വധ വരും. വധ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആർദ്ധധാതു ഉപദേശിച്ചപ്പോ പൂർവത്തിൽ എന്താണ്? അതെന്തോ. അതുകൊണ്ട് അത്തോലോ പ്രകാരം അകാരം ലഭിക്കും. അപ്പൊ വധ അകാരം ലഭിച്ചു. വദ്യാത് യാസത്ത് വദ്യാത് പദ്യാസ്താം പദ്യാസു പദ്യാ പദ്യാസ്ഥം പദ്യാസ്ഥ പദ്യാ പദ്യാ ഇതുപോലെ തന്നെ ലുങ്ങില് ആദ്യം തന്നെ എന്തോരും വധ വരും. ആ വധ പരത്തിൽ എന്ത് വരുന്നു? സ്വിച്ച് വരുന്നു. ഇനി നോക്കേണ്ടത് ഇതിന് ഇട്ട് വരുമോ അതോ ഇത് അനിട്ടാണോ എന്നാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? വധം എന്ന് പറയുന്നത് ശ്രേഷ്ഠം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണോ? അതുകൊണ്ടാണോ? അതിൽ എളുപ്പമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കും. അതുകൊണ്ടാണോ? അല്ലാത്ത ഉപദേശം ചിന്തിച്ച് സമയം കളയുണ്ട്. അതിനും എളുപ്പമാണ്. അതിനും വളരെ സിമ്പിളാണ്. നമ്മൾ കുറുദക്ഷത ഉപബന്ധു ഇതൊരുതിരാധിപതി ശുദ്ധ സിദ്ധ്യ ഇതൊക്കെ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ. ആലോചിക്കാൻ സമയമില്ല. സമയം തീരാറായി പെട്ടെന്നാൽ അത്രയൊന്നും ആലോചിക്കരുത്. ആലോചിക്കാൻ ആവശ്യമില്ലാത്തടത്ത് ആലോചിക്കരുത്. സിമ്പിളാണ് കാര്യം. ഏകാച്ച ഉപദേശം അവിടെ ഏകാച്ചം എന്ന് പറഞ്ഞു. അനേകാച്ചനല്ല പറഞ്ഞിരിക്കുന്നു. പിന്നെയോ ഏകാച്ചനാണ് എട്ടിനെ നിഷേധിക്കുന്നത്. ഇത് ഏകാച്ചാണോ? വാധ രണ്ടച്ചുണ്ട്. അപ്പൊ ഇതിനെ ഇട്ട് നിഷേധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് അനന്തത്തി വരുമോ അജന്തത്തി വരുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഏകാച്ചാണെങ്കിലേ ഇട്ട് നിഷേധിക്കുന്നത് അനേകാച്ചാണ്. അതുകൊണ്ട് ഇട്ട് വരും. ആ ബാധ സ്വിച്ച് കിട്ടും. അവിടെ അവിടെ എന്ത് വരും? അതോലോപഹ. നേരത്തെ തന്നെ വധു വന്നു. അർദ്ധാതു സ്വിച്ച് പരമിരിക്കുന്നു. അപ്പൊ എന്ത് വരും? അതോലോപാകാരം ലോപിച്ചു. ആ ബാധ ഇട്ട് എത്തി. ഇതസ്യകാർ ലോപിച്ചു. അവർക്ക് ഇട്ട് വന്നു. ഇടവീട്ടി സ്വിച്ച് ലോപിച്ചു. അവധി അതോലോപന്നു. ആ വധ ഇട്ട് സ്വിച്ച് ഈട്ട് ഇടയിട്ടി ദീർഘം അവധീത് അവധിഷ്ഠാം അവധിഷു അവധി അവധിഷ്ഠം അവധിഷ്ഠ അവധിഷം ഋങ്ങിൽ വരുമ്പോ അങ്ങനെ വരുന്നു. ആഹാന കിട്ടുവരോ അങ്ങനെ Thank you.